45 ദശകം. ബലസഹിത മുരാരിൻ മുട്ടുകുത്തി കരം വെച്ചിഴയുമളവണച്ചു ശോഭ വീട്ടിൽ ഭവാന്മാർ പദമലരിളകുമ്പോൾ കാൽച്ചിലമ്പൊച്ച കേൾക്കാൻ കുതുകമുടുചരിച്ചാർ എന്തിനോ വേഗവേഗം നറു ചിരികളരിപ്പല്ലൊത്തഴും ചൊരിവായിൽ ചെറുമുടി ഇള വീണും ചേവടിത്താരിഴഞ്ഞും വളകൾ പരമിറങ്ങി കൈത്തലം തൊട്ടുനിന്നും പരിചിലപഹരിച്ചാർ ലോകചിത്തം ഭവാന്മാർ. കുതുകമൊട്ടു ജനം വന്ന് ഒന്നെടുപ്പാൻ മുതിർന്നാൽ ചിരിയൊടു പുതുശബ്ദം തീർത്തു മണ്ടിക്കളിച്ചാർ. അകലെ മുഖസരോജം പിന്തിരിച്ച് ഉറ്റുനോക്കും പുതുമ കുതുകമേകീലാർ കുതൻ വാസുദേവാ. അമിതഗതിയിൽ വീഴുകേറിയെന്നാരണീറ്റാർ മുനികൾ അമരർ വാനിൽ പുഞ്ചിരിച്ചാർ സ്തുതിച്ചാർ. ഉടനെ ജനനിമാർ വന്നാർദ്രഭാവാലെടുത്താർ പലവരു തനുപൂണ്ടാർ നിങ്ങളെ ഉമ്മ വെച്ചാർ. മടിയർ മുലചുരന്നും നിന്നെ വെച്ചാർദ്രയായി പാലരുളി അമിതഭാഗ്യം പൂണ്ട സാക്ഷാൽ യശോദ. സുമധുരകസിതത്താൽ ദന്തമൊട്ടാൽ വിളങ്ങും കപടകശുഭവക്ത്രം നോക്കിയ ആനന്ദമാർന്നാൾ. പദതളിരുകൾ ഊന്നി ബാലമിത്രങ്ങളോടൊത്തവിടവിട നടന്നു ബാലചാപല്യമോടെ. ചെറുപശുവെ വളർത്തും തത്തയെ പൂച്ചയെ കണ്ടണകഥ തടുത്താർ പുഞ്ചിരിച്ച കിടാങ്ങൾ. എവിടെയെത്തി നീ ബലോപേതനായിട്ടവിടെയവിടെ വന്നാർ ഗോപിമാർ കാൺമതിന്നായി. പരവശമിഴി നട്ടും വീട്ടുകാര്യം വിടിഞ്ഞും സുത്ത പരിജന വിസ്മൃത്യാ വിളങ്ങി മുരാരേ. പശുപവധു കൊടുക്കും പുത്തനാം വെണ്ണ കിട്ടാൻ മധുരിമയൊടു പാടി നൃത്തമാടി ചിലേടം. യുവതികൾ അലിവോടെ നൽകിടും വെണ്ണ തിന്നു ചിലരൊടു ചുടുപാലും വാങ്ങി മോന്തി കുടിച്ചു. ബലി സദനമതിങ്കൽ പണ്ടിരുന്നതാട്ടെ പരമതബലം ആരോടിന്നു ചെയ്യില്ല തന്നെ മതിയിൽ ഇതി നിനച്ചോ ദേവയാചിച്ചിടാതെ. ചതുരതയൊടു കട്ടൂ വെണ്ണപാൽ തൈര് ഇതെല്ലാം വ്രജയുവതികളുള്ളിൽ കോപതാപം വളർന്നീൽ അതിപടുതയൊടും നീ വെണ്ണപാൽ കട്ടിടുമ്പോൾ ഹൃദയമതുമെടുത്തു മുക്കി ഹരിഷാർണവത്തിൽ കളകമഗദൗഘം വാതകേഹാധിനാഥ.